അതൊക്കെ ബ്ലഫിങ്. മുമ്പ് ഇവിടെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഇവിടെ ഒരു പ്രസാദം ഉണ്ടായിരുന്നു, ഇവർക്കെന്നെ അറിയാം, എല്ലാവർക്കും അറിയാം. പ്രസാദ പോളിടെക്നിക്കൊക്കെ പാസ്സായി വന്നയാളാ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് പാസ്സായിട്ട് വന്നയാളാ. അപ്പോ ഒരു ദിവസം ഞാനിവിടെ ഞാൻ വരുമ്പോഴേ പ്രസാദം ഇവിടെ ഉണ്ട്. അപ്പോ ഞാൻ ഒരു ദിവസം രാവിലെ നോക്കുമ്പോ പ്രസാദ് നമ്മുടെ പർണശാല ഇരുന്നു കൊണ്ട് ഭയങ്കരമായി പ്രാണായാമം ചെയ്യുന്നു, അടിച്ചുവിടുകയാണ് ഭയങ്കരമായിട്ട്. അപ്പൊ പിടുത്തോ കണ്ടു കഴിഞ്ഞാൽ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി. അപ്പോ അന്ന് ക്ലാസ് എടുക്കുന്ന താഴെ സെല്ലാറിന് വെച്ചാണ്. ഈ പരിപാടി കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നിരുന്നപ്പോ ഞാൻ പ്രസാദിനോട് പറഞ്ഞു, പ്രസാദ് ഇത് നല്ല പരിപാടിയല്ല, ഇത് ചെയ്യരുത്, ഇങ്ങനെ പ്രാണായാമം ചെയ്യരുതെന്ന് പറഞ്ഞു. പ്രസാദ് എന്ന് വെച്ചാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്നതാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞെന്തെന്നറിയാം, ഈ ശിഷ്യന്മാരൊക്കെ ആത്മീയമായി ഉയർന്ന നിലയിൽ പോകുന്നത് ഗുരുക്കന്മാർക്ക് അസൂയ ഉണ്ടാക്കും, അതുകൊണ്ട് അവർ പലതും പറയും ഇങ്ങനെ പല കാര്യങ്ങളും. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എന്നോട് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് കൊണ്ടുപോയി പിന്നെ നമ്മുടെ ശാസ്ത്രമോനത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ പ്രസാദന് അഡ്മിറ്റ് ചെയ്ത് പുള്ളി അവിടെ ഈ അവിടെ ഈ നോക്കാൻ നിർത്തിയിട്ടുണ്ടല്ലോ ആൾക്കാർ, മൂന്നുപേരോ എന്നിട്ട് അടിച്ചിട്ടിട്ട് പുള്ളി അവിടെ നിന്ന് ഓടി ഓടി വാമനപുരത്തേക്ക് ഓടി, സ്വന്തം വീട്ടിലേക്ക് ഓടി. നല്ല ആരോഗ്യം ഉണ്ടായിരുന്നാണ്. അങ്ങനെയൊക്കെ ആയി പുള്ളി പുള്ളിയുടെ ജീവിതം അങ്ങനെ അവസാന സമയത്ത് എന്റെ കൂടെ പന്മനാശ്രമത്തിലായിരുന്നു. കല്യാണമൊന്നും അതൊക്കെ പോട്ടെ, കല്യാണമൊന്നും അല്ല. അപ്പോ ഒരു സെക്സ് വർക്കറെ വിളിച്ചോണ്ടൊന്ന് കൂടെ താമസിപ്പിച്ച്, എവിടെയൊന്നും സെക്സ് വർക്കർ ഉണ്ടല്ലോ അവരെ വിളിച്ചോണ്ടൊന്ന് കൂടെ താമസിപ്പിച്ച് അല്ല കല്യാണം കഴിച്ചു. അങ്ങനെയൊക്കെ ഒരു ആകെ ജീവിതം ഒരു അവ്യവസ്ഥിതമായി പുള്ളിക്ക് എന്ത് ചെയ്യുന്നു എന്നൊന്നും ഒരു ബോധമില്ല. എന്തായാലും അവസാനം ഒരു രണ്ടു മൂന്ന് വർഷം എന്റെ കൂടെ അവിടെ താമസിച്ചു. അപ്പൊ അവിടെ താമസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവസാന അവസാനം ഇത് വളരെ കൂടുതലായി. കൂടുതലായിട്ട് പുള്ളിക്ക് എല്ലാം സംശയമായി, എന്നെയും സംശയിക്കാൻ തുടങ്ങി. അപ്പോ ആൾക്കാർ കൈവിഷം തരികയാണ്. അപ്പോഴും പുള്ളി പറയുന്ന ഇതാണ്, ഞാൻ വളരെ ഉയർന്നു പോകും, തടയാൻ വേണ്ടി ആരൊക്കെ എന്തോ ചെയ്യുന്നുണ്ട്, ഞാൻ അടുക്കളയിലുള്ളവരൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്തോ കൈവിഷം കൊടുക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ അവസാനം പറയുമായിരുന്നു. എന്തായാലും പുള്ളി ഓരോരോ പച്ചലകള് ഓരോ എന്തൊക്കെയാ പുള്ളി കഴിക്കുന്നതെന്ന് അറിയത്തില്ല, കൈവേഷം പോകാൻ അവസാനം പുള്ളി രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴേക്ക് ഒരു ദിവസം എന്നോട് പറഞ്ഞു, സ്വാമി ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ സ്വാമിക്ക് പ്രശ്നമാകും. ഞാൻ ചോദിച്ചാ എന്താ, എന്റെ വീട്ടുകാർ മുഴുവൻ പിന്നെ ഈ ശിവഗിരി പ്രശ്നത്തോടുകൂടി അവർക്ക് സ്വാമി ഒരു വലിയ വില്ലനാണ്, അപ്പൊ ഇവിടെ കിടന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കും, പ്രശ്നമൊക്കെ ആവും, അതുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റത്തില്ല, അന്ന് നാഷ ഉണ്ടല്ലോ, നാഷാണ് പുള്ളിയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയത് വീട്ടിൽ. അപ്പോ ഇത് പുള്ളി കാൽക്കുലേറ്റ് ചെയ്തായിരുന്നോ എനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ കൊണ്ടാക്കി, അപ്പോ പുള്ളിയുടെ ഡാനിയുടെ വീട്ടിൽ കൊണ്ടാക്കി, അപ്പോ ഭാര്യയായിട്ടൊക്കെ സംസാരിച്ച് നാഷ ഇങ്ങനെ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ആള് തൂങ്ങി മരിച്ചു. പിറ്റേ ദിവസമാണ് തൂങ്ങി വെച്ചത്. അപ്പൊ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ പ്രാണായാമം ചെയ്തുകൊണ്ട് സംഭവിക്കുന്നതൊന്നുമല്ല, ബ്രെയിനിന് ചില പ്രോബ്ലംസ് ഉള്ളവര് അവര് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ അതൊക്കെ അവർക്ക് ദോഷമായിട്ട് വരും. അല്ല, ചെയ്യുന്നോണ്ട് ദോഷം വരുന്നതല്ല. എവരുടെ പ്രശ്നം നേരത്തെ ഉണ്ട്, എവരുടെ പ്രസാദന്റെ ബ്രെയിന് തകരാറായിരുന്നു, തകരാറായിരുന്ന ഒരു ബ്രെയിൻ അത് അവർക്ക് സ്വയം ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. പ്രസാദന് ഞാൻ ഒരുപാടൊക്കെ പറയുകയും ഉപദേശിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പിന്നെ എന്താണ് പന്മനാശ്രമത്തിൽ എന്റെ കൂടെ താമസിപ്പിക്കുക വന്നതിന് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ പറഞ്ഞുവിട്ട് അവിടുത്തെ മെന്റൽ ഡോക്ടറെ കൊണ്ടൊക്കെ മരുന്ന് കൊടുപ്പിക്കുകയും എല്ലാം ചെയ്തു. അവിടെ ചെന്ന് രണ്ടു ദിവസം അവിടെ പ്രസാദം ചികിത്സിച്ചു കഴിഞ്ഞാല് രണ്ടു ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ പഠിപ്പിക്കാൻ തുടങ്ങും, സൈക്കോളജി ഒക്കെ. ഇത് മാത്രമല്ല, ഒരു ദിവസം കേരള മതിയുള്ള പത്രം കൊണ്ട് എന്റെ അടുത്ത് വന്നു, എന്റെ ഫ്രണ്ട് പേജിലൊരു പിന്നെ പരസ്യം, തിരുവനന്തപുരത്തെ ഒരു വലിയ ഹോസ്പിറ്റലില് ഡോക്ടർമാരുടെ എല്ലാം പേര് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഏറ്റവും അവസാനം എന്താണ് സൈക്യാട്രിയിലെ ഡോക്ടർമാർക്ക് കൊടുത്ത പ്രസാദന്റെ പേരും കൊടുത്തിട്ടുണ്ട്, യോഗ ഹിയറിംഗ് സൈക്യാട്രി. പരസ്യം ഇട്ടാണ് പത്രത്തിൽ കേരളമതിയിൽ, അവിടത്തെ സൈക്യാട്രി രോഗികളെ എന്താണ് പ്രസാദാണ് യോഗയിലൂടെ ട്രീറ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? അവിടെ ചെന്ന് പ്രസാദ് ട്രീറ്റ്മെന്റ് തുടങ്ങി. അപ്പൊ ട്രീറ്റ്മെന്റ് വളരെ മോഡേൺ ആയിട്ടാണ്. അതൊക്കെ പിന്നെ എന്നോട് പറഞ്ഞു, ഒരു പെണ്ണിന്റെ സുഖമല്ല അവിടെ കൊണ്ടുവന്നു. അപ്പം പ്രസാദ് പറഞ്ഞ് ഇവര് അസുഖം മാറ്റി തരാം, എന്താണ് ഇവരുമായിട്ട് ഡാൻസ് കളിക്കുക, പെണ്ണിനോടൊപ്പം ഡാൻസ് കളിക്കുക, അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള പലതും പുറത്തെടുക്കാൻ പറ്റും. ഇതൊക്കെ കണ്ടപ്പോ ഇവർക്ക് സംശയം തോന്നി, അവിടെ ഡോക്ടർമാർക്ക് ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ ഒരു ഒരു വിചിത്ര കഥാപാത്രമായിരുന്നു. ആത്മഹത്യ കാരണം എന്തുകൊണ്ട്? കാരണം ബ്രെയിനിന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രെയിനിന് പ്രശ്നമുള്ളവരെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക. അല്ലാതെ ധ്യാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജപിച്ചുകൊണ്ടോ ഒന്നും വരുന്ന സംഗതിയല്ല ഇത്. അതുകൊണ്ട് ബ്രെയിനിന് പ്രശ്നം ഉണ്ടെങ്കിൽ പലത് സംഭവിക്കാം. ഈ പ്രളയം അങ്ങനെയൊക്കെ ബ്രെയിനിന്റെ പ്രശ്നമുള്ളവരാണെന്നേ. അല്ല, ഈ ബോധമാണ് ആ പട്ടം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതെ തന്നെ പ്രകാശാൻ സ്വാമിയും കൂടെ ഉണ്ട്, പക്ഷെ സ്വാമി ഇതൊന്നും പോയില്ല. അതെ തന്നെ, പ്രകാശ് സ്വാമിക്ക് ബ്രെയിന് കുഴപ്പമില്ലായിരുന്നു. ബ്രെയിന് കുഴപ്പമുള്ളവർക്കാണ് ഈ പ്രശ്നം വരുന്നത്. അല്ല, പ്രാണായാമം ചെയ്തുകൊണ്ട് പ്രാണായാമം ചെയ്താൽ എന്ത് കുഴപ്പം വരാനാ? അവന് പ്രത്യേകിച്ച് ഗുണമില്ല, ദോഷമില്ല. ഉദയം പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഫം പോകുന്നു പണ്ട് ചോദിച്ചപ്പോഴേ, ഇങ്ങനെ ശ്വാസം മരിക്കില്ലേ, അപ്പൊ കുറച്ച് കഫം പോകുന്നു. അപ്പോ ബ്രെയിനിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോഴേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അങ്ങനെ വരുമ്പോ ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ ചോക്കിംഗ് ഉണ്ടാക്കിയാല് ബ്രെയിനിന് പ്രശ്നം ഉണ്ടാകും. അതുണ്ടാവും. ഗുരുദേവനുപ്രസാദ് എന്ന് പറയുന്ന സ്വാമിജി മുമ്പിലൊക്കെ പോയി ഇതുപോലെ പ്രണയമൊക്കെ ചെയ്ത് ഉറപ്പായിട്ട് തിരിച്ചു വന്നു. ഗുരുദേവൻ കറക്റ്റ് ചെയ്തു എന്നൊക്കെ അത് ഗുരുദേവൻ പണ്ട് ഇവരെയൊക്കെ ചികിത്സിക്കുമായിരുന്നല്ലോ. ഗുരുവിന്റെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഗുരു പലതരത്തിലും അവരെ ചികിത്സിച്ചു, അതൊക്കെ ചെയ്യിച്ചുണ്ട്. അത് അവർക്ക് ബ്രെയിനിന് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ വന്നത്. ഇതൊക്കെ ബ്രെയിനിന് പ്രശ്നം ഉണ്ടോണ്ട് വരുന്നതാണ്, അല്ല ചെയ്തോണ്ട് രോഗം വരുന്നതല്ല. അതല്ല, കഴിവുള്ള ആളായിരുന്നു. അതായത് വിദേശത്തൊക്കെ ആ സമയത്ത് ഇതിനകത്ത് ഈ ഇതൊക്കെ ഹംസ ടെക്നിക് അങ്ങനെയൊക്കെ ടെക്നിക്കുണ്ട്. അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നാല് രോഗങ്ങൾ എടുത്തിട്ട് ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം, മനസ്സിൽ വെച്ചിരിക്കണം, പ്രാക്ടീസ് ചെയ്യുന്നത് അന്നത്തെ അറിവ് വെച്ച് പറയുന്നതല്ല. അന്ന് ന്യൂറോ സയൻസ് ഒന്നും വികാസം പ്രാപിച്ചിട്ടില്ല. അന്ന് ഇവര് പറയുന്നൊക്കെ ഫ്രോയിഡിന്റെ ഫിലോസഫിയും അതല്ല സൈക്കോളജിയൊക്കെ വെച്ച് പറയുന്നതല്ലേ. അതൊന്നും ഇന്ന് അത് അതൊക്കെ പോയി, അതിന്റെ കാലം പോയി. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ആ പഠനങ്ങൾക്കൊന്നും ഒന്നും കാര്യമില്ല. ഇന്നെന്ന് പറയുന്നത് സൈക്കോളജി ബന്ധപ്പെട്ടിരിക്കുന്നത് ന്യൂറോ സയൻസും കോഗ്നിറ്റീവ് സയൻസുമായിട്ടൊക്കെയാണ്. അതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്താണ് ഇവരിതൊക്കെ എഴുതുന്നത്. അപ്പോ അവര് തെറ്റെന്നുള്ള എല്ലാ കാലം കഴിഞ്ഞുപോയി. അന്ന് അവരുടെ അറിവനുസരിച്ച് ഇന്ന് സയൻസൊക്കെ ഇന്ന് ഒരുപാട് മുന്നോട്ട് പോയി. ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ പ്രശ്നങ്ങളെയൊക്കെ കാണുന്നത്. ഇന്ന് ഇതെല്ലാം കാണുന്നത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാതെ പതിനൊരു കാര്യം നടക്കുന്നു. ഇതാണ് മരിച്ചുപോയില്ല, ഭയങ്കര എല്ലാം ഇത് ഇല്ലാത്ത ഒരു പരിപാടി. അവിടെ വരും, അവിടെ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോ അഭ്യാസങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ എത്ര പേര് എത്ര എത്ര പേരെ കണ്ടിരിക്കുന്നു. ഇതെല്ലാം ബ്രെയിനിന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ എന്താണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ റിയാലിറ്റി എന്ന് പറയുന്ന സയന്റിഫിക് റിയാലിറ്റി ആയാലും ശരി, സ്ട്രക്ചറൽ റിയാലിറ്റി ആയാലും ശരി, അതിനെ ഈ ബ്രഹ്മസത്യവുമായി ഒരു തരത്തിലും സയന്റിഫിക് റിയാലിറ്റി എന്ന് പറയുന്നിടത്തേ അത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതനുസരിച്ചാണെങ്കിൽ മോഡേൺ സയന്റിഫിക് റിയാലിറ്റി എന്ന് പറയും. മനസ്സിലായോ? ഇനി സയന്റിഫിക് റിയാലിറ്റി എന്ന് പറയുന്ന വേറൊന്നുണ്ട്, അതുകൊണ്ടാണ് സയന്റിഫിക് റിയാലിറ്റി എന്ന് സാധാരണ പറയുന്നത്. ഈ മോഡേൺ സയന്റിഫിക് റിയാലിറ്റി അല്ല, അതിന് എന്താണ് ട്രഡീഷണൽ സയന്റിഫിക് റിയാലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ക്ലാസിക്കൽ സയന്റിഫിക് റിയാലിറ്റി എന്ന് പറയും. അത് സംഗതി, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ചർച്ച ചെയ്ത മോഡേൺ സയന്റിഫിക് റിയാലിറ്റിയുമായിട്ട് ഇത് എല്ലാം വ്യത്യസ്തമാണ്. ഈ പറയുന്ന മോഡേൺ സയന്റിഫിക് റിയാലിറ്റി, പിന്നീട് പറയുന്ന സ്ട്രക്ചറൽ സയന്റിഫിക് റിയാലിറ്റി, പിന്നെ പൊതുവെ പറയുന്ന സയന്റിഫിക് റിയാലിറ്റി. ആ സയന്റിഫിക് റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ന്യൂട്രോണിയൻ മെക്കാനിക്സ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ, ന്യൂട്ടന്റെ കാലം എന്ന് പറയുന്നത് 1700s അപ്പോഴാണ് ന്യൂട്ടൻ ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞ് 19th century 20th century വരെ സയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. അപ്പൊ ന്യൂട്ടന്റെ കാലം കഴിഞ്ഞ് സയൻസിൽ വലിയ മാറ്റം എത്തിയത് 1200 ജനങ്ങൾ അത് അതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാര്യമായൊരു മാറ്റം വരുത്തിയ ആളാണ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി. അത് കഴിഞ്ഞ് പിന്നെ സയൻസിന് വന്ന കാര്യമായ മാറ്റമാണ് ക്വാണ്ടം മെക്കാനിക്സ്. അതേദേശം 1920s വന്നു. അത് കഴിഞ്ഞ് വന്ന വ്യത്യാസമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് ക്വാണ്ടം ഫീൽഡ് തിയറി. അത് 30s വന്നാണ്. ഇവിടെയൊക്കെ ഈ റിയാലിറ്റിയെ കുറിച്ചുള്ള ഫിലോസഫിക്കലായിട്ടുള്ള കാഴ്ചപ്പാടുകളും മാറി മാറി വന്നു ഓരോടത്തും. അതായത് കഴിഞ്ഞ ദിവസം സംസാരിച്ച അതാണ് ലേറ്റസ്റ്റ്. ലേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സയൻസിൽ അങ്ങനെയാണ്. അതിന് ഈ എന്താണ് ന്യൂട്ടോണിയൻ ഫിസിക്സ് എന്ന് പറയുന്നത് മോഡേൺ ഫിസിക്സ് എന്നാ പറയുന്നു. 1700s തുടങ്ങിയത് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോ അതും മോഡേൺ ആണ്. മോഡേൺ എന്ന് പറഞ്ഞു ഇന്നേ ഉള്ളതല്ല. ഇനി മോഡേൺ എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ഫീൽഡ് തിയറിയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഇതിനകത്ത് നിരവധി സയന്റിസ്റ്റുകളും അവരുടെ നിരവധി കാഴ്ചപ്പാടുകളും ഉണ്ട്. ഒരുപാട് സയന്റിസ്റ്റുകൾ ഇതിൽ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇത് ഈ പുസ്തകത്തിൽ, ഈ സംഘത്തിൽ ഞാൻ കുറെ വായിച്ചു നോക്കിയതേ. ഇദ്ദേഹം ഒറ്റവാക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൂർണ്ണ അന്ധവിശ്വാസിയാണ്. അപ്പൊ ഇദ്ദേഹം ഒരു ഫിസിക്സ് പ്രൊഫസറായിരുന്നു. ഫിസിക്സ് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അതുകൊണ്ടുമല്ല, നമുക്ക് എന്താണ് ഒരു അന്ധമായ പ്രതിബദ്ധത അതിനോട് ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണ് ഒരു മനസ്സിനെ നിലയ്ക്ക് നിർത്തി ചിന്തിക്കാൻ പറ്റില്ല. ഗുരു പറയുന്ന ഒരു നടുനില എന്ന് പറയും, നടുനില. ഈ നടുനില എന്ന് പറയുന്നത് ഒന്നിനോടും പോയി പൊട്ടി നിൽക്കാതെ നിൽക്കുന്ന ഒരു നിലയാണ് നടുനില എന്ന് പറയും. ഗുരുവിന് നടുനില എന്ന് പറയും. വളരെ മോഡേൺ ആയിട്ടുള്ള, വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗുരുവിന്റെ. എന്താണ് ഈ ഗുരുവിൽ കാണുന്ന പ്രസാദിന്റെ പേരെന്താണ്? അദ്വൈതത്തെ ശാസ്ത്രമാക്കിയ മഹർഷി ശ്രീനാരായണ ഗുരുദേവൻ എന്ന് വെച്ചാൽ അദ്വൈതത്തെ സയൻസ് ആക്കിയെന്നാണ് ഗുരു. അത് ഈ എഴുതിയിരിക്കുന്ന ഒരു വലിയ അബദ്ധമാണ്. ഇതാണ് അദ്വൈതം വരെ സയൻസ് വരെ. അദ്വൈതത്തെ ഇങ്ങനെ സയൻസ് ആക്കുന്നു. കാരണം സയൻസ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊരു സയന്റിസ്റ്റ് ആവണമെങ്കിൽ സയൻസ് പഠിച്ചേ പറ്റൂ, അല്ലാതെ നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആവാൻ പറ്റത്തില്ല. നമ്മള് സയൻസ് പഠിക്കണം, അല്ലാതെ എങ്ങനെയാണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സയൻസിന്റെ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിലൊക്കെ അവര് സ്വയം പഠിച്ചതും പഠിച്ചിട്ടാണ് സയന്റിസ്റ്റുകളായത്. സയൻസ് പഠിച്ചിട്ടാണ്. ഇന്നാണെങ്കിൽ അതങ്ങനെയല്ല. ഇന്ന് നമുക്കൊരു സയന്റിസ്റ്റ് ആവണമെങ്കിൽ നിലവിലിരിക്കുന്ന സയൻസിനെ കുറിച്ച് നല്ല അറിവ് വേണം, നല്ലൊരു സയന്റിസ്റ്റ് ആകാൻ പറ്റും. ഗുരു സയൻസ് പഠിച്ച് വളർന്നു വന്ന ആളല്ല. ഗുരു എന്താണ്, ഗുരുവിൽ കാണുന്ന പ്രത്യേകതകളെന്ന് പറയുന്നത് ഗുരുവിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളാണ്. ഗുരുവിൽ ഇപ്പൊ ഞാൻ പറയുന്നില്ലേ നടുന്നില എന്ന് പറയുന്ന ഒരു പുതിയ, ഇന്ന് ഒരു വലിയ നല്ല ആശയമായി കാണുന്നതാണ്, സ്വതന്ത്രമായ നില. അത് ഗുരുവിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ്. ഗുരു സയൻസ് പഠിച്ചുകൊണ്ടുണ്ടായതല്ല. മനസ്സിലായ ഗുരുവിനെ ദാർശനികനെന്ന് വിളിക്കാം. അത് ദാർശനികനെന്ന് വിളിക്കുമ്പോഴേ അവർ പറയുന്ന ഒരു ട്രഡീഷണൽ രീതിയിലല്ല. ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഗുരു ഒരു ദാർശനികനാണ്. അപ്പോ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഏത് സയൻസാണ് പഠിച്ചത്? ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ബയോളജി ആണോ, എന്ത് സയൻസാണ് ഗുരു പഠിച്ചത്? ഒന്നുമില്ല. പിന്നെ എന്താണ്, ഗുരുവിന്റെ ഈ ദർശനത്തിൽ നിന്ന് അതിനെ മറ്റുള്ളവർ സയൻസായി വ്യാഖ്യാനിക്കുകയാണ്, എന്നിട്ട് പറയുന്നത് ഗുരു സയന്റിസ്റ്റ് ആണ്. അപ്പോ ഗുരുവിനെ ഒരു സയന്റിസ്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? സയൻസിനെ തന്നെ മാറ്റുകയാണ്. എന്നുവെച്ചാൽ ഇപ്പൊ ഈ സയൻസിങ്ങിനെ, ഇന്നത്തെ സയൻസ് എന്ന് പറയുന്നത് ഒരുപാട് സയന്റിസ്റ്റുകളുണ്ട്, അവർക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, അത് എന്നും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു സയന്റിഫിക് തിയറി എന്ന് പറയണമെങ്കിൽ ആദ്യം അതൊരു ഹൈപ്പോത്തിസിസായി അവതരിപ്പിച്ച് അതിൽ എക്സ്പെരിമെന്റ് നടത്തി പ്രൂവ് ചെയ്ത് അതിനൊരു തിയറി ആക്കണം. തിയറി ആക്കിയിട്ട് സയന്റിഫിക് കമ്മ്യൂണിറ്റി അതിനെ അംഗീകരിക്കണം ഏറെക്കുറെയെങ്കിലും. എന്നാലും അതിനൊരു സയന്റിഫിക് തിയറി എന്ന് പറയാൻ പറ്റും. ഐൻസ്റ്റൈന്റെ തിയറിയൊക്കെ അങ്ങനെയുള്ളതാണ്. ഐൻസ്റ്റൈൻ സ്വയം എക്സ്പെരിമെന്റ് ഒന്നും നടത്തിയില്ലെങ്കിലും ഒരു തിയറി അവതരിപ്പിച്ച് മറ്റുള്ളവരെ എക്സ്പെരിമെന്റിലൂടെ അത് പ്രൂവ് ചെയ്യും. ഇന്ന് ലോകത്തെല്ലാവരും തിയറി ഓഫ് റിലേറ്റിവിറ്റി അതിനംഗീകരിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നവരും ഉണ്ട്. എന്നാലും ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റി അതിനംഗീകരിച്ച് സയൻസ് എന്ന് അംഗീകരിക്കുന്നു. അതുപോലെ സയൻസിന്റേതായ ഒരു തിയറിയും കുറേ അവതരിപ്പിച്ചിട്ടില്ല. അവതരിപ്പിക്കാതെ പിന്നെ എങ്ങനെ ഒരു സയന്റിസ്റ്റ് ആകും? പറ്റത്തില്ലല്ലോ. അപ്പൊ ഗുരുവിന്റെ സവിശേഷത എന്തെന്ന് വെച്ചാൽ ഗുരു എന്താണ് സമൂഹത്തെ കുറിച്ച് പഠിച്ച്, തന്നെ കുറിച്ച് പഠിച്ചു, ദർശനങ്ങളെ കുറിച്ച് പഠിച്ചു, മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ച്, സമൂഹത്തിലെ നീതി അനീതി സമത്വം അസമത്വം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് പഠിച്ചു, ദർശനങ്ങളെ കുറിച്ചും മനസ്സിലാക്കി. അപ്പോ ആ രീതിയിൽ നമുക്ക് സയന്റിസ്റ്റ് എന്ന് പറയാം. പക്ഷെ അവര് പറയുന്ന പോലെ ഫിസിക്സ് പഠിച്ച് സയന്റിസ്റ്റ് ആയാലല്ല. അപ്പൊ ഗുരു സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ വേണ്ടി ഫിസിക്സാ പറയുന്നു, അത് ശരിയാവും. അതൊരു എന്താണ്, നിഷ്പക്ഷമായൊരു നിലപാടല്ല, നിഷ്പക്ഷമായി പറയുന്നതല്ല. അത് വായിക്കുന്ന എല്ലാവരും എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകം വായിക്കുന്ന എല്ലാവരും. കാരണം ഇദ്ദേഹം ഇതിന് പറയുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും സയന്റിഫിക് തിയറികളല്ല, പല ഹൈപ്പോത്തിസിസുകളും ഇതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം മിസ്റ്റിസിസം പുള്ളി ഇടയ്ക്ക് പറയുന്നതാണ്. ഈ ക്വാണ്ടം മിസ്റ്റിസിനെ പുള്ളിയെ കൊണ്ട് കോട്ട് ചെയ്യാണ്. ഇതൊരു സയന്റിഫിക് തിയറി ആയിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. സയന്റിഫിക് തിയറി അല്ല മിസ്റ്റിസിസം എന്ന് പറയുന്ന തന്നെ അവിടെ ക്വാണ്ടവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആശയമുണ്ട്, അതിനെ പിന്തുടരുന്ന ചില ആൾക്കാരും ഉണ്ട്. പക്ഷെ അതൊരു സയന്റിഫിക് തിയറി അല്ല. പുള്ളി അതിനെ ഇനി വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ട് അതും ഗുരുവിന്റെ ദർശനവുമായിട്ട് ബന്ധപ്പെടുത്തിച്ചിട്ട് ആ ക്വാണ്ടം മിസ്റ്റിസിസം ഒരു സയന്റിസ്റ്റ് ആണല്ലോ പറഞ്ഞതുകൊണ്ട് ഗുരു സയന്റിസ്റ്റാണ് ഇങ്ങനെ. പിന്നെ ദീപക് ചോപ്ര ബോംസ് മെക്കാനിസം, ക്വാണ്ടം മെക്കാനിസം എന്ന് പറയും, ഇതൊന്നും സയന്റിഫിക് തിയറി അല്ല. പുള്ളിക്ക് അറിയാതെ അറിയാൻ വയ്യാത്തോണ്ട് ബോധപൂർവം എന്ത് ചെയ്യുന്നു, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പോ അതൊക്കെ എന്താണ്, ഒരു എന്താണ് ഫിലോസഫിക്കൽ ഫിസിക്സ് കൊണ്ട് എന്ന് വെച്ചാൽ ചിലരൊക്കെ ഈ ഫിസിക്സിനെ ഫിലോസഫി പോലെ അവതരിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെയും പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ സയന്റിഫിക് തിയറിയായിട്ട് ഫിസിക്സിന്റെ തിയറിയായിട്ട് എടുത്തുകൊണ്ട്, കാരണം അതിന് വരുന്ന ചില ഭാഗങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന നമ്മുടെ അദ്വൈതമായിട്ട് യോജിപ്പിക്കുക. കാരണം ബോം ബോം എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് വളരെ പ്രസിദ്ധനാണ്. പുള്ളിയുടെ ഒരു ഹൈപ്പോത്തിസിസാണ് ഈ ബോധവും മാറ്ററും രണ്ടും ഒരു ഉറവിടത്തിൽ നിന്ന് വരുന്നതാണ്, രണ്ട് സാധനം. അപ്പോ പക്ഷെ അദ്ദേഹം പറയുന്നത് അതിന്റെ പിന്നിലൊരു ഫീൽഡ് ഉണ്ടായിരിക്കുമെന്നാണ്, അറിയത്തില്ല, അത് കണ്ടെത്തണമെന്നാണ് പറയുന്നത്. അതിന്റെ പിന്നിൽ ബ്രഹ്മമാണെന്ന് പുള്ളി പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്ന എന്താണ്, ഇത് ബ്രഹ്മമായിട്ട് അവതരിപ്പിക്കും. അപ്പൊ ആൾക്കാരെ തെറ്റിദ്ധരിക്കും, പുള്ളി ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ അതും ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്, ഇതൊരു ഫിലോസഫിയാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിഷ്പക്ഷമായൊരു നിലപാടില്ലാത്തോണ്ട് ഇങ്ങനെ സയൻസുമായിട്ട് കൂട്ടിക്കുഴച്ചിട്ട് പുള്ളിക്ക് ഗുരുവിനെ ഒരു സയന്റിസ്റ്റ് ആക്കണം. സയന്റിസ്റ്റ് ആക്കിയില്ലെങ്കിൽ ഗുരുവിന് എന്താ ന്യൂനതയുള്ളത്? ഗുരുവിനൊരു ദാർശനികനെന്ന് പറയാം, ഒരു കവിയെന്ന് പറയാം, ഒരു മനുഷ്യനെന്ന് പറയാം, ഒരു സാമൂഹിക പരിഷ്കർത്താവെന്ന് പറയാം, ഏതെല്ലാം തരത്തിൽ ഗുരുവിനെ അവതരിപ്പിക്കാം. ഇനി ഒരു സയന്റിസ്റ്റ് കൂടെ ആക്കണം, ഇതുവരെ ആരും ആക്കിയിട്ടില്ല, എന്നാ ഞാനൊന്നും ആക്കിക്കളയാന്നുള്ളത്. തീർച്ചയായിട്ടും ഏതെല്ലാം രീതിയിൽ ഗുരുവിനെ അവതരിപ്പിക്കാം. ജീവകാരുണ്യ പ്രവാചകൻ എന്ന് പറയാം, എന്തെല്ലാം ഗുരുവിനെ വിശേഷിപ്പിക്കാം. സയന്റിസ്റ്റ് ആകുന്നതിന് അതും ഈ അദ്വൈത ദീപികയൊക്കെ വെച്ചിട്ട് അദ്വൈതം വെച്ചുകൊണ്ട് എങ്ങനെയാ ഗുരുവിനെ സയന്റിസ്റ്റ് ആകുന്നത്? ഇതൊക്കെ സാഹസ പ്രവൃത്തികളാണ്. എന്തുകൊണ്ട്? പുള്ളി ഒരു അങ്ങനെ ഒരു അന്ധവിശ്വാസിയാണ്. അതിന് ഏറ്റവും വലിയൊരു തെളിവ് ഇതിന് മാത്രമല്ല, ഈ ദീപക് ചോപ്ര എന്നൊക്കെ പറയുന്നു, ഇയാളെ ഒരു എന്താണ് പുള്ളി പറയുന്നത്, പുള്ളിയുടെ ഒരു ബുക്കാണ് ക്വാണ്ടം ഹീലിംഗ്, പിന്നെ ടൈംലെസ് മൈൻഡ് പുള്ളിയുടെ ബുക്കുകളാണ്, ഏജ്ലെസ് ബോഡി. ഈ അതായത് സയൻസിലെ ചില ടേംസ് ക്വാണ്ടം പോലെയുള്ള വാക്കുകളെടുത്ത് ഈ സ്പിരിച്വാലിറ്റിയുമായിട്ട് കൂട്ടിച്ചേർത്ത് അതിനോട് ചേർത്ത് പ്രയോഗിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് EC2 MC² എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു തരികിട പരിപാടിയാണ് പുള്ളി പറയുന്നത്. പക്ഷെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. ഒരു ഡോക്ടറാണ് ദീപക് ചോപ്ര. പുള്ളിയുടെ ഒരുപാട് ബുക്കുകളൊക്കെ കേട്ടിട്ടുണ്ടോ? മലയാളത്തിലുണ്ട് പുള്ളിയുടെ ബുക്കുകളൊക്കെ. പണ്ഡരിക നമ്മുടെ പ്രേമേന്ദ്രന് വയറ്റിൽ പുള്ളിക്ക് ഒരു സ്ഥിരം അസുഖമുണ്ട്, മറ്റ അവിടെ ചികിത്സയ്ക്ക് വരുമായിരുന്നു. അപ്പൊ ഞാൻ ഈ ദീപക് ചോപ്രയുടെ ഒരു പുസ്തകം പുള്ളിക്ക് കൊടുത്ത് ഈ അസുഖത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാ വായിച്ചു നോക്കാമെന്നുള്ളതാണ്. അതിനകത്ത് വേറെ എന്താണ് കഴമ്പുള്ള കാര്യങ്ങളൊന്നും. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയും. അത് കുറച്ച് മാനസികമാണ്, കുറച്ച് ശാരീരികമാണ്, ട്രീറ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും കുടലിനെ, ബുദ്ധിമുട്ടുകൾ. അപ്പോ ഇതിനെ കുറിച്ച് പുള്ളി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. പുള്ളി ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്ന പുള്ളി പറയുന്ന എന്താണ്, നമുക്കൊന്നും എന്താ ക്വാണ്ടം സയൻസ് ആണ്, ഒരു ബന്ധവുമില്ല. പുള്ളി പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അവയർനെസ് കൊണ്ട് ഈ ശരീരത്തിന്റെ അസുഖങ്ങളെയൊക്കെ ഹീൽ ചെയ്യാമെന്നുള്ളതാണ് ക്വാണ്ടം ഹീലിംഗ്. അതുപോലെ തന്നെ പുള്ളി പറയുന്നത് നമ്മുടെ എയ്ജിങ്, പ്രായമാകുക എന്ന് പറയുന്നുണ്ട്, ഇതിനെ നമ്മുടെ കോൺഷ്യസ്നസ് കൊണ്ട് ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യിക്കാമെന്ന് വരെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ വാർദ്ധക്യത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് വരാം, പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ചില സ്യൂഡോ സയൻസ് പുള്ളി പറയുന്നു. ഈ പുസ്തകം എഴുതുമ്പോ പുള്ളി ചെറുപ്പമായിരുന്നു, ഇപ്പൊ പുള്ളിയുടെ ഫോട്ടോ എടുത്ത് നോക്കണം. ഇതൊക്കെ എഴുതി വെച്ചാളെ 70 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. പുള്ളിയെ കണ്ടാ എന്നെ കാണും പ്രായം തോന്നിക്കും. അപ്പൊ ഈ എഴുതിയതോടെ സ്വന്തം ജീവിതത്തിലൂടെ, പക്ഷെ പുള്ളി ഗുണമുണ്ടായി. ഇതൊക്കെ എഴുതി പുള്ളി ഒത്തിരി കാശുണ്ടായി. ആ ദീപക് ചോപ്രയാണ് പുള്ളി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പുസ്തകത്തിൽ സയൻസിനെ കുറിച്ച് പറയുന്നത്. മനസ്സിലായോ? പുള്ളി എന്താണ്, ഇയാളും വളരെ സമർത്ഥമായത് ക്വാണ്ടം ബയോളജി എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്. അതായത് ഈ ഫോട്ടോ സിന്തസിസിലൊക്കെ ക്വാണ്ടം മെക്കാനിക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു സയൻസാണ്. പുള്ളി അതിനെയൊക്കെ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്താണ് നമ്മുടെ ഇപ്പൊ ഈ രോഗം എന്ന് പറയുന്നത് എന്താണ്, അത് ബയോളജിക്കലാണ്. പ്രായമാകുക എന്ന് പറയുന്നത് നമ്മുടെ ബയോളജി, നമ്മുടെ ഒരു ബയോളജിക്കൽ ലിമിറ്റാണ്. അത് സംഭവിച്ചേ മതിയാവും. പിന്നെ മനസ്സുകൊണ്ട് എന്താണ് സ്വാഭാവികമായി ശരീരത്തിൽ സംഭവിക്കുന്ന ആ പ്രായ കൂടുതലെ മനസ്സുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാം, അത്രയും പറ്റും. അല്ല അതിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വിചാരിച്ച എന്താണ് ഈ ഫിസിക്കലായിട്ടുള്ള പ്രോസസ്സിന് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, അത് സംഭവിച്ചതന്നെയിരിക്കും. മനസ്സുകൊണ്ട് എന്ത് ചെയ്യാം, അത് നമുക്ക് കുറെ മാനേജ് ചെയ്യാം. എന്ന് വെച്ചു കഴിഞ്ഞാൽ മാനസികമായി അതിനോടൊപ്പം തളരാതിരിക്കുക, അതാണ് ഇപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രായം കൂടുമ്പോഴത്തേക്കും ശരീരത്തിന്റേതായ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ശരീരത്തിനുണ്ടാവും. ഇപ്പോ ഇയാള് പറയുന്ന ഈ പറയുന്ന ക്വാണ്ടം ഹീലിംഗ് ഉണ്ടെന്ന് ഇപ്പൊ പ്രായം കൂടി വരുന്നു, കണ്ണിന്റെ കാഴ്ച കുറയും. ഇയാളും കണ്ണാടി വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവയർനെസ് കൊണ്ട് കാഴ്ച മാറ്റാൻ പറ്റുമോ? കോൺഷ്യസ്നെസ് കൊണ്ടിട്ട് കണ്ണിനെ പഴയതുപോലാക്കാൻ പറ്റുമോ? ചെറുപ്പത്തിൽ കുറച്ച് പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ തലമുടി നിറയ്ക്കും. കോൺഷ്യസ്നെസ് കൊണ്ട് നിങ്ങൾ കറുപ്പിക്കാൻ പറ്റും. തലയിൽ തടവുന്നു. പക്ഷേ സ്വാമി, ഈ തിരുമന്ദിരത്തിനകത്ത് ഒരു വരിയുണ്ട്, പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ ഉടമ്പ് അല്ല ഈ ശ്വാസം ചെയ്ത് കഴിഞ്ഞാല് ഉടമ്പ് ശിവക്കും ഉരോമം കറക്കും ബാലനു മാവ പരാനന്ദിയാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ ആ ചെയ്തവരൊക്കെ ഇന്നും ഇരിക്കണ്ടേ? അതിന് വേറെ തെളിവൊന്നും വേണ്ടല്ലോ. അതെ, ഈ ചെയ്തവർ സിമ്പിളായി ചിന്തിക്കാമല്ലോ. അന്ന് ഈ ചെയ്തവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കേണ്ടല്ലേ? മറ്റേ മനുഷ്യന്റെ മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ അതെന്തോ എന്തായാലും രോഗങ്ങൾ മാറും. അതായത് ഇപ്പൊ ഗുരു ചെയ്തിട്ടില്ലേ യോഗം, ചട്ടമ്പി നമ്മളറിയപ്പെടുന്ന ആൾക്കാരെടുക്ക, ചട്ടമ്പി സ്വാമി ചെയ്തിട്ടില്ലേ യോഗം? ഇവർക്കെല്ലാം അവസാന സമയത്ത് അസുഖം വന്നാ മരിച്ചത്. ഇവരെല്ലാം മുടി നരച്ച്, ശരീരം ചുവന്നൊന്നുമില്ല, ശരീരം ചുക്കും ചുളിവും എല്ലാം വന്ന്. ഇതൊക്കെ വാസ്തവല്ലേ? അപ്പോഴാണ് ഇയാള് പറയുന്നത് കോൺഷ്യസ്നെസ് കൊണ്ട് ഇതൊക്കെ ചെയ്യാം എന്ന് വെച്ചാൽ ഈ എന്താണ് ക്വാണ്ടം ബയോളജി എന്ന് പറയുന്നതിന് മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയായിരുന്നു. പിന്നെ അല്ലേ, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ശരീരം ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികൾ ഇവിടെ ഓടി കിടക്കും, ഞാൻ ഇന്നലെ കണ്ടു ചെറിയ കുട്ടികൾ ഇവിടെ ഓടി കിടക്കും, അത് എങ്ങോട്ട് കിടന്ന് നമ്മൾ വിചാരിച്ച ചാടാൻ പറ്റും, മറിഞ്ഞു വീഴും. പ്രായം ചെല്ലുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ ബാലൻസ് കുറയുകയാണ്. നമ്മുടെ ബാലൻസ് കുറയും കാരണം ബ്രെയിനിന് മാറ്റം വന്നു. ബാലൻസ് കുറയുമ്പോൾ നമ്മുടെ സ്റ്റെപ്പുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുക, എത്രയും പറ്റും. അല്ലാതെ നമുക്ക് ഓടിയടക്കാൻ പറ്റില്ല, തിരിച്ചു വരാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ വരണമെങ്കിൽ സയൻസ് പുരോഗമിക്കുന്നു. സയൻസ് പുരോഗമിച്ച എന്തെങ്കിലും എന്താ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ സംഭവിച്ചെന്നിരിക്കും, ഇന്നത് നടക്കില്ല. അപ്പോ ഇയാൾ കോൺഷ്യസ്നെസ് കൊണ്ട് ഇതൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് പുസ്തകം എഴുതി വിറ്റ് മലയാളത്തിൽ വരെ പുസ്തകങ്ങൾ വന്ന് കോടിക്കണക്കിന് രൂപയുണ്ടായി. അയാൾ വയസ്സുമായി, ഇത് കാശ് കൊടുത്ത് പുസ്തകം വാങ്ങിച്ചവരെ അവരും വയസ്സായി. അപ്പൊ എന്താണ് പ്രായമാകുന്നതിന് റിവേഴ്സ് ചെയ്യാം, അതാണ് ഇതാണ് ഈ പറയുന്ന. എന്താണ് ഇതിൽ ചെറിയ സയൻസ് ഉണ്ടെന്നാണ്, നമ്മുടെ ശരീരത്തെ മനസ്സ് സ്വാധീനിക്കും, മനസ്സിനെ ശരീരം സ്വാധീനിക്കും, ഇത്രയും ശരിയാണ്. പക്ഷെ ഇവര് പറയുന്ന പോലെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അവയർനെസ് കൊണ്ട് ഹീൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾക്ക് പ്രായം മുമ്പോട്ട് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് മാനേജ് ചെയ്യുക എന്നേ പറയാൻ പറ്റും. മനസ്സിലായോ? ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വലിയ വറിയില്ലാതെ ജീവിക്കാം. ഇതൊക്കെ സ്വാഭാവികമായി ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളിതിനെക്കുറിച്ചൊന്നും ബുദ്ധിമുട്ട് കാര്യമില്ല. അതേസമയം ഇതിൽ ഓവർ കോൺഫിഡൻസും പാടില്ല. പ്രായം കൂടുമ്പോ ആ പ്രായത്തിന് നമ്മൾ അംഗീകരിക്കണം. പ്രായം കൂടി വരികയാണ്, ശരീരത്തിന് മാറ്റം വരികയാണ്, പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും പോകരുത് എന്നുള്ള ഒരു ബോധവും നോക്കി വേണം. ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിള്ളേർ കാണിക്കും പോലെയൊക്കെ നമ്മളും കാണിക്കും, പടലി ഓടുകയും ചെയ്യും. അപ്പൊ ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഏത് മരത്തിലും കയറും, എത്ര വലിയ മരത്തിലും കയറും. ഞാൻ കയറാത്ത ഒരു മരം ഞങ്ങളുടെ നാട്ടിലല്ലായിരുന്നു. തെങ്ങിലും മാവിലും ആഞ്ഞിലും ഏറെയുള്ള വരഞ്ഞു കയറും, പക്ഷെ ഇന്ന് പറ്റൂ. അപ്പൊ പണ്ട് കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ചു ഞാനിന്ന് മരത്തിൽ കയറിയോ? നടക്കുന്ന കാര്യമുണ്ട്, മനസ്സിലായോ? അപ്പോ അതുകൊണ്ട് നമ്മളതറിച്ച് നമ്മുടെ ജീവിതത്തെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, കോൺഷ്യസ്നെസ് കൊണ്ട് അവയർനെസ് കൊണ്ട് വാർദ്ധക്യത്തോടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ് മെഡിസിൻ കൊണ്ട് കുറെയൊക്കെ നമുക്ക് കുറെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. തട്ടിപ്പ് ഇത് മുഴുവൻ തട്ടിപ്പുകളാണെന്നേ. റേക്കി ആയാലും വലിയ തട്ടിപ്പ്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ നമ്മുടെ മനസ്സിന് സാധാരണഗതിയിൽ പരമാവധി പ്രവർത്തിക്കാന്നുള്ള നമ്മുടെ മനസ്സിന്റെ ബോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. മനസ്സിലായോ? ഈ ശരീരം കടന്ന് നമ്മുടെ മനസ്സിന് പുറത്തുപോയി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇവരെ അമേരിക്ക ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന റേക്കിയിലൂടെ രോഗം ഭേദമാക്കുമെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ കരുതുന്നത്? എനിക്കിപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് സങ്കല്പിക്കാം ട്രംപ് ഇപ്പൊ അവിടെ എന്ത് ചെയ്യായിരിക്കും. സങ്കല്പിക്കുന്ന എന്റെ മനസ്സിന്റെ ശരീരം കൊണ്ട് പുറത്ത് അവിടെ പോകുന്നില്ല, എന്റെ ഉള്ളിലിരിക്കുന്ന മരുന്നാണ് ഈ മൈൻഡ് ഇങ്ങനെ സങ്കല്പിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ ഇപ്പൊ ഒരാൾക്ക് രോഗമുണ്ടെങ്കിലേ എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് സങ്കല്പിക്കാം അയാളുടെ രോഗത്തെ കുറിച്ചും രോഗം ഭേദമാകുന്ന കാര്യം. അങ്ങനെ സങ്കല്പിക്കുന്നത് കൊണ്ട് എന്റെ മനസ്സ് എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ പോകത്തില്ല, അയാളുടെ ആ തലകേത്തിൽ നിന്ന് കയറത്തില്ല. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ ഈ റേക്കിക്ക് പോകുന്നു? നടക്കുന്ന കാര്യമല്ല. നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ട് നമ്മൾ ചന്ദ്രനിലോ സൂര്യനിലോ ഒക്കെ എത്തിച്ചേരും. സങ്കല്പം എന്ന് പറഞ്ഞാൽ എവിടെയാ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിലാ സംഭവിക്കുന്നത്. അല്ല, ഈ സങ്കല്പം എന്ന് പറയുന്ന സാധനം നേരെ അവിടെ ചെന്ന് ഇറങ്ങിയല്ലേ ഇന്നിവിടെ സൂര്യനിലോ ചന്ദ്രനിലോ. ഇവര് പറയുന്നതനുസരിച്ച് വേറൊരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ എന്റെ മനസ്സ് അവിടെ ചെന്നത് ശരിയാക്കുമെന്നാണ്. അങ്ങനെ പോകാൻ പറ്റില്ല, എനിക്ക് വെറുതെ സങ്കല്പിക്കാൻ മാത്രമേ പറ്റൂ. അതെന്റെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രവർത്തനം മാത്രമാണ്. മനസ്സിലായോ? പിന്നെ നമുക്ക് പരമാവധി അതുകൊണ്ട് പറ്റുന്ന എന്താണ്, വാക്കിലൂടെ സ്വാധീനിക്കാം. ഒരാളെന്റെ അടുത്തിരുന്ന് കരയാണ്, ഞാൻ വാക്കുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ വാക്കിലൂടെ എന്ത് ചെയ്യും, എന്റെ സങ്കല്പം ഒക്കെ ആ വാക്കെത്തുന്നിടമാണെങ്കിൽ അതൊക്കെ എഫക്ട് ചെയ്യും. കാരണം എന്തുകൊണ്ട്, അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്, ഫിസിക്കൽ ഇന്ററാക്ഷൻ. എന്തുകൊണ്ട്, എന്റെ ശബ്ദവും ആ വ്യക്തിയുടെ ബ്രെയിനും തമ്മിലൊരു ഫിസിക്കൽ ഇന്ററാക്ഷൻ നടക്കും. മൈൻഡും വേറൊരു ബ്രെയിനുമായിട്ട് ഫിസിക്കൽ ഇന്ററാക്ഷൻ നടക്കില്ല, വേറൊരു ബോഡിയായിട്ടും നടക്കത്തില്ല, പക്ഷെ ശബ്ദമായിട്ട് നടക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കൽ ഇന്ററാക്ഷൻ നടക്കാതെ ഹീലിംഗ് ഒന്നും നടക്കത്തില്ല. പക്ഷെ മനുഷ്യനിങ്ങനെ അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഈ മുനിനാരായണ പ്രസാദ് ഒരു മഹാ അന്ധവിശ്വാസിയാണ്. പുള്ളിയെ പറയുന്നത് എവിടെ ഇരുന്നു കൊണ്ടൊരാള് റേക്കി നടത്തുമ്പം എന്റെ അസുഖം മാറുന്നു എന്നൊക്കെ എന്ന് പറയും, എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസമാണ്. ഒന്നാമത് ഈ സയന്റിഫിക് ആയിട്ടുള്ള അറിവില്ല. മനസ്സിലായോ? എവിടെയാണോ, ഇവിടെയാണ് ഇവർ ഈ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു സയൻസാണ്, എക്സ്പെരിമെന്റലായ സയൻസാണ്. അത് പറയുന്നത് എന്താണ്, എനർജിയെ കുറിച്ചാണ്, നമ്മുടെ ബോധത്തെ കുറിച്ചല്ല പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ബോധത്തെ കുറിച്ചല്ല എനർജി. പിന്നെ ഈ ക്വാണ്ടം ഫിസിക്സ് പറയുന്ന ചില ഒബ്സർവർ എഫക്ട് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ ഇവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പിന്നെ എന്താണ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അത് ഇയാൾ വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നുണ്ട് ആ ടെക്നിക്കുകളൊക്കെ. എന്തിനാണ് ഇവരിങ്ങനെ ഒരു അന്ധവിശ്വാസം? എന്നല്ല, അതിനെന്ത് പറയാനാണ്? ഒരു അന്ധവിശ്വാസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ നമ്മൾ സയൻസിനെ കുറിച്ച് പറയുമ്പോഴേ കൃത്യമായി പറയണം, ഇത് ഒരു തിയറിയാണ്, ഇത് ഒരു ഹൈപ്പോത്തിസാണ്, ഇതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി പറയണം. എന്നാലും ആൾക്കാർക്ക് അത് ഒരു തിയറിയാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. ക്വാണ്ടം മിസ്റ്റിസിസം അത് ഒരു സയൻസ് അല്ല. ചില വ്യക്തികൾ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇനി സയൻസ് ഫിലോസഫി ഓഫ് സയൻസ്, ഞാൻ പറയുമ്പോ എന്താ പറയുന്നത്? ഇത് സയൻസ് എന്നല്ല, ഫിലോസഫി ഓഫ് സയൻസ് എന്നാണ്. അത് വേർതിരിച്ച് പറയണം, രണ്ട് രണ്ടാണ്. അപ്പൊ ഇതിനെ എല്ലാം കൂടെ ആയിട്ട് കൂട്ടിക്കുഴച്ച് ഇനി പിടിച്ചിരിക്കുന്ന വേറെ വലിയൊരു അബദ്ധം ചെയ്തിരിക്കുന്ന എന്താണ്, അവശുദ്രാധികരണം ശങ്കരാചാര്യ എഴുതി ആയിരിക്കില്ല, വേറെ ആരും എഴുതിയാണ്. ഇതൊക്കെ ശങ്കരാചാര്യ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന എന്താണ് അവശുദ്രാധികരണത്തെ കുറിച്ച് ശങ്കരാചാര്യ എഴുതിയെന്നോ അല്ലെന്നോ? അല്ലെന്ന് പറയും, ആണെന്ന് പറയത്തില്ല. ശങ്കരാചാര്യ അത് പോട്ടെ, അത് കഥയല്ല, ഇത് എഴുതി വെച്ചിരിക്കുന്നേ. ഇതോ ഇത് അംഗീകരിക്കത്തില്ല. പക്ഷെ അതിൽ വരുന്ന അബദ്ധം വെച്ചാ ഈ അപശൂദ്രാധികരണം അങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാലും ഭാഷത്തിന്റെ എത്രയോ ഭാഗത്ത് ഇതിലും മോശമായി ചന്ദ്രായം എഴുതിയിട്ടുണ്ട്. യുവമരതൊന്നും വായിക്കത്തില്ല, യുവമരതൊന്നും ശ്രദ്ധിച്ച് വായിക്കും പഠിക്കുകയില്ല. അപശൂദ്രാധികരണം എടുത്തു മാറ്റിട്ട് എത്രയോ ഭാഗത്ത് ചന്ദ്രായം എഴുതി വെച്ചിട്ടുണ്ട്. ശൂദ്രന്മാരോട് വർത്തമാനം പറയാൻ പാടില്ല, ചന്ദ്രായം എഴുതി വെച്ചിട്ടുണ്ട് താഴ്ന്ന ജാതിക്കാരടുത്ത്. അപ്പൊ അതെന്ത് ചെയ്യും? അത് മാറ്റാൻ പറ്റുമോ? ഖുറാനിൽ എഴുതിയിരിക്കുന്ന പോട്ടെ, പിന്നെ ശങ്കരാചാര്യർ എഴുതി വെച്ചിട്ടുണ്ട് എന്താണോ, സ്ത്രീയും ശൂദ്രനും പശുവും ഭോഗത്തിന്റെ ഉപകരണങ്ങളാണ്. എന്നുവെച്ചാ ഒരു മനുഷ്യന് സുഖം അനുഭവിക്കാനുള്ള ഉപകരണങ്ങളാണെന്നാണ് ആര് ചേർത്തിരിക്കുന്ന ആരെയൊക്കെ? സ്ത്രീ, ശൂദ്രൻ, പശു, മൂന്ന് തുല്യമാണ്. ഈ ശങ്കരാചാര്യ ഇതെവരെന്തേ വെട്ടിക്കളയും? അപശൂദ്രാധികരണം മാത്രം വായിച്ചിട്ട് പറയുന്നതല്ലേ. അതൊക്കെ എന്റെ ക്ലാസ്സിന് ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. എവിടെ എന്താണ് ഇതൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ശങ്കരാചാര്യ പറഞ്ഞിട്ടുള്ളതല്ലേ, ശങ്കരാചാര്യ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മള് പറയുന്നത് അതിലൊക്കെ അത് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഇതാകുന്നത്. അതായത് അതിലൊന്നും കുഴപ്പമില്ല, അതെ സ്വാമിയാണ് ശിവഗിരിയിലെ ശിവഗിരിയിലെ എങ്ങനെ? അത് സ്വാർത്ഥനായതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു. നമ്മുടെ സേഫ്റ്റി എപ്പോഴും ചിന്തിക്കുന്നു. നമ്മളൊക്കെ സുഖമായും സന്തോഷമായിട്ടും ജീവിക്കണം. ഇത് ബാക്കി എന്തോ നടന്നു പോകട്ടെ എന്ന് പറഞ്ഞ എന്താണ്, ഏത് കള്ളന്റെ തോളി കൈയിട്ടാലും വേണ്ടില്ല, കുറച്ച് നമ്മുടെ പോക്കറ്റിൽ കൂടെ ഇരിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ്. അത് മനുഷ്യന്റെ സ്വാർത്ഥതയാണ്. അപ്പൊ പറയേണ്ടടത്ത് പറയണം എന്താണ്, പക്ഷെ ഓവറാക്കി ചളമാക്കരുത്, അത്രയേ ഉള്ളൂ. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് ലോജിക് ഉണ്ടെങ്കിൽ അത് പറയാം, അത് കുഴപ്പമൊന്നുമില്ല. ആ പിന്നെ നമ്മുടെ സമൂഹത്തിന് ഗുരുവിന്റെ അനുയായികൾ പ്രത്യേകിച്ച് പിന്നെ സമൂഹത്തിലെ കുറെ ശത്രുക്കളുണ്ടാകുന്നു. എന്താ പറയുന്നത്, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അദ്ദേഹത്തിന്റെ ബ്രഹ്മചാരി. അയ്യപ്പം ബ്രഹ്മചാരി അല്ല, നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല എന്നുള്ളൊരു ഒരു ആർഷഭാരത സംസ്കാര നിയമം അനുസരിച്ച് അമ്മയാണ് ഈ പറഞ്ഞ നൈഷ്ഠിക ബ്രഹ്മചാരി. എല്ലാവരും അമ്മയാണ്, അതേപോലെ അത് പോയിന്റാണ്. അപ്പൊ ബ്രഹ്മചാരിയുടെ മുമ്പിൽ ഏത് സ്ത്രീക്കും ചെല്ല അങ്ങനെ എഴുതുന്നതില് പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെഴുതുമ്പോ എന്താണ് ചളമാക്കി കുളമാക്കണം എന്ന് വെച്ചാൽ പോയിന്റുകളെ എഴുതാവും. കൂടെ എഴുതി പോയിട്ട് നമ്മൾ ആ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ അയ്യപ്പൻ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മചാരി ആകത്തില്ല എന്നൊന്നും പറയരുത്, അത് നെഗറ്റീവാണ്. അത് നെഗറ്റീവ് ആയിപ്പോ അങ്ങനെ എഴുതരുത്, നമ്മൾ എഴുതുന്ന പോസിറ്റീവ് ആയിരിക്കണം. എല്ലാവരും അമ്മയായിട്ട് കാണണം. അതുകൊണ്ട് ബ്രഹ്മചാരിക്ക് സ്ത്രീകളെ കണ്ടാൽ ഒരു ദോഷവുമില്ല. ഇത്ര എഴുതാവും, ആ പരിധി ലംഘിക്കരുത്. മുമ്പോട്ട് പോയിട്ട് എന്താണ് അതവര് ചിന്തിച്ചോണം. അയ്യപ്പം ബ്രഹ്മചാരി എന്താണെന്ന് പറയാം. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റരുതെന്ന് അയ്യപ്പൻ അങ്ങനെ, അയ്യപ്പൻ രാഷ്ട്രീയ ബ്രഹ്മചാരി അല്ല, അമ്മയെ പോലെ കാണുന്നില്ല എന്ന് അങ്ങനെ എഴുതാൻ പാടില്ല. അങ്ങനെ പോയിട്ട് എഴുതാൻ പോകരുത്, എഴുതാൻ പോകും. അതവര് വായിച്ചു പഠിച്ചു അങ്ങനെ അതവര് മനസ്സിലായിക്കോളും. നമ്മളെ എഴുതുമ്പോഴേ നമ്മളെ എഴുതുന്നതിനകത്ത് ഒരുപാട് ഇംപ്ലൈഡ് മീനിങ് ഉണ്ടായിരുന്നു. ഇംപ്ലൈഡ് മീനിങ് ഉണ്ടായിരുന്നു. ശിവരി എഴുതുന്ന സ്വാമിമാരെന്ന് ശിവരിയിലെ സ്വാമിമാരെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്താണ് ഒരുപാട് ആചാര പരിഷ്കരണങ്ങൾ നടത്തിയ ഒരു ഗുരുവിന്റെ അനുയായികളാണ്. അപ്പൊ എന്ത് അനാചാരം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് യുക്തിയുക്തമായി സത്യസന്ധമായി അവരുടെ അഭിപ്രായം പറയാൻ അവർക്ക് അവകാശമുണ്ട്. അവരിങ്ങനെ പേടിച്ചിട്ട് ഗുഹിക്കാതിരിക്കേണ്ട ആൾക്കാരുണ്ട്. അത് പറയുന്ന കുറെ പേരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത കാര്യമല്ലേ നമ്മൾ പറയുന്നത്. അത് പറയണം. അതുകൊണ്ട് ഇത് വലിയൊരു അപകടം വരാൻ പോവുകയാണ്. കാരണം ഇപ്പോഴത്തെ പോപ്പ് കണ്ടിട്ട് ഇത് ആദ്യം തീരുമാനിക്കുന്നത് മതപരമായ കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാം എന്നുള്ള കാര്യം. ഇന്ത്യൻ ഭരണഘടനയാണോ വരുന്നത്, അതേ മത നിയമങ്ങളാണോ വരുന്നത്, ഇതില് ഇവര് ഈ ഒരു ചർച്ച നടന്നിട്ട് മത നിയമങ്ങളാണ് വരുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഇരിക്കുന്ന സർക്കാരിനെ തന്നെ വരും, കൂടുതൽ പ്രശ്നം സങ്കീർണമാവും. അപ്പം മേളില് ഭരണഘടന തന്നെ ആയിരിക്കണം. മത നിയമങ്ങളിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ഭരണഘടനയ്ക്ക് കീഴിലായിരിക്കണം. അതൊക്കെ ഓരോരുത്തർ കമന്റ് പറയുന്നതാണ്. അവസാനം എനിക്ക് തോന്നുന്നത് ഇവര് പിന്നെ വന്നു വന്നിട്ട് മതങ്ങൾ ആണ് മേളിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നുവെച്ചാൽ ഈ ഇരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന് തന്നെ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോ തന്നെ എന്താണ് മുസ്ലിങ്ങളുടെ മുത്തലാഖ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഇടപെടാൻ പറ്റില്ല. ഇവർ പറയുന്നത് എന്താണ്? ഓരോ മതങ്ങളുടെയും അവരുടെ നിയമമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തലാഖിൽ അവരെങ്ങനെ ഇടപെടും? അവർക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. കാരണം അത് ഒരു മതത്തിന്റെ കാര്യമുണ്ട്, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ കൺട്രോൾ ചെയ്യുന്ന മതപരമായ നിയമങ്ങളെല്ലാം. അതുകൊണ്ട് ഇപ്പൊ എന്തോ ഒരു വിഷയം ഉണ്ടല്ലോ ഇവർക്ക് ഏറ്റവും അതല്ല അതിലവർക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും? കാരണം അത് മതത്തിന്റെ കാര്യമില്ല, അവരല്ലേ തീരുമാനിക്കുന്നത്. മുസ്ലിങ്ങളുടെ സ്വത്തവകാശം അതിലവർക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും? ഒന്നിലും അവർക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു വലിയ വിഷയമുണ്ട്, ബി ജെ പി ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഇതൊന്നും അല്ല. വിദേശ ഫണ്ട് വരുന്നതാണ്, വിദേശ ഫണ്ടില്ല. ഈ സ്ഥലങ്ങള് നേരത്തെ വഖഫിൽ അവർക്ക് ഇടപെടാൻ പറ്റിയില്ല. കാരണം മതപരമായ ഒരു കാര്യത്തിനും ഇടപെടാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ശരീഅത്ത് നിയമങ്ങളില് ഒന്നിനും ഇവർക്ക് ഇടപെടാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ വാദിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് വാദിക്കുന്ന അങ്ങനെയാണ്, എന്താണ് മതപരമായ ഏത് മതത്തിന്റെ വിഷയത്തിലായാലും ഇടപെടാൻ പാടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഓരോരോ മതക്കാരും മുസ്ലിങ്ങൾക്ക് അത് കോടതി ഇപ്പൊ ആദ്യം തീരുമാനിക്കുന്നത് ശിവരി അവിടെ സ്ത്രീകള് കയറാമോ ഇല്ല എന്നുള്ളതല്ല, ഈ പ്രശ്നമാണ്. എന്താണ് ഏതാണ് മേളിൽ നിൽക്കേണ്ടത്? അതായത് മൌലിക അവകാശം അതിനാണോ പ്രാധാന്യം, അതോ മത വിശ്വാസങ്ങൾക്കാണ്? അത് മതവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. വേറൊരു ഡേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ളവർക്ക് അവർക്ക് അവരുടേതായ നിയമാവലിയുണ്ട്, അത് അംഗീകരിക്കേണ്ടി വരും. നമ്മൾ എല്ലാവർക്കും ഉണ്ട്, എല്ലാത്തിനും ഇത് കുഴപ്പം വരും. പക്ഷെ ഇപ്പൊ ഈ ഗവൺമെന്റിന് വേണ്ടി വാദിക്കുന്നവര് പറയുന്നത് എന്താണ്? പിന്നെ ഇവര് വളരെ തെറ്റിദ്ധാര ഏറ്റവും അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ പറയുന്നത് എന്താണ്? വിശ്വാസികൾ വിശ്വാസികൾ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെല്ലാം വിശ്വാസികൾക്ക് വിട്ടുകൊള്ളു. ഇത് തന്നെ തെറ്റായ കാര്യമാണ്. എന്തുകൊണ്ട്? കോൺസ്റ്റിറ്റ്യൂഷണൽ വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ ക്ഷേത്രാചാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും വിശ്വാസികൾ തീരുമാനിക്കുന്നുള്ളതല്ല, ഇതൊക്കെ തീരുമാനിക്കുന്ന പുരോഹിതന്മാരാണ്. നമ്മുടെ ശാസ്ത്രങ്ങളും സ്മൃതികളും അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇവർ നടപ്പിലാക്കിയ കാര്യങ്ങളാണ്, അത് വിശ്വാസികളുടെ മേലിൽ അടിച്ചേൽപ്പിച്ചാണ്. അല്ല, ഇതൊന്നും വിശ്വാസികളുടെ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ വിശ്വാസികളിൽ നിരപരാധികളാണ്. വിശ്വാസങ്ങളെല്ലാം മേളിൽ നിന്ന് കീഴോട്ട് പാർട്ടിയുടെ മേളിൽ നിന്ന് ഇങ്ങോട്ട് നിർദ്ദേശം കൊടുക്കുമ്പോൾ ഒന്നാണത്. അപ്പൊ വിശ്വാസികളുടെ എന്നങ്ങനെ പറയാൻ പറ്റും? ഒന്നും വിശ്വാസികളുടെ അല്ല. വിശ്വാസി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ബോധമില്ലാത്തവരാണ്. അവരെ പേരിൽ കെട്ടിവെച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ വിശ്വാസികൾക്ക് വിടണമെന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. വിശ്വാസികളല്ല അത് തീരുമാനിച്ച് നടപ്പിലാക്കിയെല്ലാം എന്താണ് പൗരോഹിത്യമാണ്. അപ്പൊ പൗരോഹിത്യത്തിന് വീണ്ടും എല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും. ഇപ്പൊ ഒരു പ്രധാനമായ വിഷയമുണ്ട്, ഞാനത് മറന്നുപോയി. ഇപ്പോ മതപരമായ കാര്യത്തില് സർക്കാർ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ മൗലികാവകാശത്തിന് മേളിലും മതം വന്നു കഴിഞ്ഞാൽ സർക്കാരിന് അത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇതെല്ലാം വരും യോഗ സിവിൽ കോഡ് മറ്റു കാര്യങ്ങളെല്ലാം പശുവിന്റെ കാര്യങ്ങൾ അതെല്ലാം വരും. ഇവർക്ക് ഗോവധം അങ്ങനെ നിരോധിക്കാൻ പറ്റും? വിശ്വാസമല്ലേ, പല സ്റ്റേറ്റുകളും നിരോധിച്ചിട്ടുണ്ടല്ലോ ഗോവധം. ഗോവധം എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ കാര്യം. പശുവിനെ കൊല്ലാൻ പാടില്ല, കാളയെ കൊല്ലാം, പോത്തിനെ കൊല്ലാം, ആട്ടിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, പശുവിനെ മാത്രം കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അല്ലെങ്കിൽ ഒന്നിനെയും കൊല്ലരുത്. കോഴി ഇഷ്ടം പോലെ കശാപ്പ് ചെയ്യാം ഡെയിലി, അതിനൊരു കുഴപ്പമില്ല. അത് മതത്തിന്റെ പേരിൽ നടക്കുന്ന ഓരോ അനാചാരങ്ങളെയും സർക്കാരിന്റെ നിയമം മൂലം നിരോധിക്കാൻ കഴിയാതെ വരും. അപ്പൊ ഇനി എന്താണ് കോടതി വിധി വരുന്നതെന്ന് കണ്ടറിയുന്നു. അങ്ങനെ പോകുന്ന എനിക്കറിയത്തില്ല. സമയം വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നിർത്താം. ഓ അങ്ങനെ അത് രാവിലെ കിടന്ന് ഉറങ്ങും. എന്നാ നിർത്തിക്കോ അങ്ങനെയാണെങ്കിൽ.